ഇതിന്റെ അർത്ഥം നോക്കും. എന്താണ് പതിനാലാമത്തെ പദ്യത്തിൽ നൂലാടകന്നിൽ ഉദകന്നുരത്തന്നിൽ ഏകം ആ ലോകമാകമറിയുന്നത് അവിദ്യയാലേ ആലോചനാ വിഷയമായി തന്റെ കാര്യ ജാലത്തൊടും മറവിലുണ്ടറിയുന്നു മാത്രം. ആടകന്നിൽ നൂല് ഉരതന്നിൽ ഉദകം ഏകം ലോകമാകെ മറയുന്ന രവിദ്യയാലേ ആലോചനാവിഷയമായി ഭാവങ്ങളോടെ ചേർന്നു ആശ്ചര്യമാണ്. വസ്ത്രത്തിൽ നൂലാണ്, ജലത്തിൽ നുരയാണ്, ഇപ്രകാരം ലോകമാകെ ലോകം മുഴുവൻ മറയുന്നൊരു അവിദ്യയാതെ മറഞ്ഞു പോകുന്ന അവിദ്യ കൊണ്ട് ആലോചനാ വിഷയമായി അറിവിന് വിഷയമായി ഇതാശ്ചര്യമാണ്. ഇത് തന്റെ കാര്യജാലത്തോടും മറകിൽ അറിവ് ഒന്ന് മാത്രം ഉണ്ട്. ഇത് ഈ അവിദ്യ തന്റെ കാര്യജാലത്തോടും മറകിൽ അവിദ്യയുടെ കാര്യജാലത്തോടൊപ്പം വിശേഷ പ്രപഞ്ചത്തിനോടൊപ്പം മറകിൽ മറയുകയാണെങ്കിൽ അറിവ് ഒന്ന് മാത്രമുണ്ട്. അറിവ് ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പറയുന്ന കാര്യം എന്താണ്? ഈ കാര്യകാരണ രൂപത്തിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന അവിദ്യയാണ്. ഇപ്പൊ പ്രപഞ്ചം കാര്യകാരണ രൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതിന് ഉദാഹരണമായിട്ടാണ് ഈ രണ്ടുദാഹരണം പറഞ്ഞത്. ആടതന്നിൽ നൂലാണ്, വസ്ത്രത്തിൽ നൂലാണ് ഇരിക്കുന്നത്, അതാണ് അതിന്റെ കാരണം. നുരതന്നിൽ ഉദകമാണ്, നുരയിലിരിക്കുന്ന ഉദകമാണ്. ഏവോന്ന് വെച്ചാൽ ഇങ്ങനെ പറയലോട്ട് ചിന്തിച്ചു പോയാൽ അവിടെ ചെന്നെത്തും. എവിടെയാണ് എത്തുന്നത്? അവിദ്യയിൽ. അവിദ്യയിൽ എത്തിച്ചേരും. അവിദ്യയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഏവം ഇപ്രകാരം വെച്ചാൽ കാര്യകാരണ ഭാവത്തിൽ പിറകിലോട്ട് പോയാൽ മറയുന്നൊരു വിദ്യയാതെ മറഞ്ഞു പോകുന്ന വിദ്യ, അതുകൊണ്ട് അലോകമാകെ ആലോചനാ വിഷയമായി. അങ്ങനെയും പറയാം. മുമ്പ് ചേർക്കാനും കുഴപ്പമൊന്നും. ലോകം മുഴുവൻ ലോകമാകെ എന്ന് വെച്ചാൽ ലോകം മുഴുവൻ അറിവിന് വിഷയമായി. എന്തുകൊണ്ട്? അവിദ്യ കൊണ്ട്. അതെങ്ങനെ? കാര്യകാരണ ഭാവത്തിൽ പിറകിലോട്ട് ചിന്തിച്ചു എന്ന ഈ പ്രപഞ്ചത്തിന്റെ കാരണം അവിദ്യയാണെന്ന് കണ്ടെത്തും. അതാണ് അദ്വൈതം പറയുന്നു. സാറിന് പറയും, പ്രപഞ്ചം എന്ന് പറയുന്നത് അവിദ്യയുടെ പരിണാമമാണ്, ബ്രഹ്മത്തിന്റെ വിവർത്തമാണെന്ന് പറയും. ആ കാര്യമാണ് അവിടെ പറയുന്നത്. അവിദ്യയിൽ ഇങ്ങനെ പല പല പരിണാമങ്ങൾ ഉണ്ടായാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അതാണ് നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു ആശ്ചര്യമാണ്. ഒരു അവിദ്യ പരിണമിച്ച് ഇങ്ങനെ ഇതെല്ലാമായി മാറിയതൊരു അത്ഭുതമാണ്. അതാണ് എന്റെ അർത്ഥം. ഇത് ഈ അവിദ്യ തന്റെ കാര്യജാലത്തോടും മറയും. തന്റെ കാര്യജാലം എന്ന് പറയുന്നത് പ്രപഞ്ചം. പ്രപഞ്ചത്തോടൊപ്പം അവിദ്യയും പോയാൽ പ്രപഞ്ചവും പോകുന്നു, അവിദ്യയും പോകുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ അറിവ് ഒന്ന് മാത്രമുണ്ട്. അറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ രണ്ടെണ്ണം അവിടെ ഉള്ളത്. ശരി, അറിവ് മാത്രമാണ് സത്യമായിട്ടുള്ളത്. എന്നാൽ പ്രപഞ്ചത്തിന് കാരണമായിട്ട് അവിദ്യയുണ്ട്. ആ വിദ്യ സത്യമല്ല, അറിവ് സത്യമാണ്. അവിദ്യ സത്യമല്ലാത്തതുകൊണ്ട് അത് മറയും, മറഞ്ഞു പോകും. അപ്പൊ ഈ അറിവ് മറഞ്ഞു പോകുന്നു, പ്രപഞ്ചവും മറഞ്ഞു പോകുന്നു. അറിവും പ്രപഞ്ചവും മറഞ്ഞു പോവുക, പിന്നെ അറിവ് മാത്രം ശേഷിക്കുക എന്ന് പറയുന്നത് സമാധിയിലാണ്. സമാധിയാണ് അത് പറഞ്ഞപ്പോഴാണ് മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള സമാധി, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് സമാധി ജ്ഞാനമാണ്. ഞാൻ ബ്രഹ്മമാണ്. അദ്വൈതത്തിൽ അതിനെ കുറിച്ചാണ് പറയുന്നത്, ബ്രഹ്മത്തെ കുറിച്ചാണ് ഇവിടെ. അടുത്ത് സച്ചിദാനന്ദം എന്ന് പറയും, അങ്ങനെ പറഞ്ഞാലും മതി. ഇവിടെ ബ്രഹ്മം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, അതിന് പകരം സത്യം, ജ്ഞാനം, ആനന്ദം ഇതൊക്കെ ഉപയോഗിക്കുന്നു. ആ വാക്ക് ഇവിടെ പറയുന്നില്ല. അപ്പൊ അവിടെ ഒരാൾ അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് അയാൾക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അതിനാണ് സമ്പ്രജ്ഞാത സവികല്പ സമാധി എന്ന് പറയുന്നത്. അദ്വൈതികൾ പറയുന്ന സവികല്പ സമാധി, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടാകും. ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ അവിദ്യ നശിക്കുന്നു, അവിദ്യയുടെ കാര്യമായ പ്രപഞ്ചവും നശിക്കുന്നു. ഇതൊക്കെ നിശ്ചയം അതാണ് മറയുന്നു എന്ന് പറയുന്നത്. അല്ല മറഞ്ഞു പോകുന്നു എന്ന് പറയാൻ നശിക്കുന്നു എന്ന് വെച്ചാൽ സമാധി ശീലിച്ച് സമാധി ഇരിക്കുന്ന ആളുകളെ അതറിയാതിരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ലോകമുണ്ടല്ലോ. അപ്പൊ ഗുരു സമാധി ഇരിക്കുന്നു, അഹം ബ്രഹ്മാസ്മി എന്നുള്ള സവികല്പ സമാധി ഇരുന്നു കഴിഞ്ഞാൽ ശിഷ്യന്റെ ലോകം പോകുന്നില്ലല്ലോ. നശിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആശയക്കുഴപ്പമുണ്ടാക്കും. അപ്പോൾ എന്താ പിന്നെ ശിഷ്യൻ കാണുന്നത്? ശിഷ്യൻ എന്നിട്ട് സമാധി എത്താത്തയാണ്, ഒരു സമാധി എത്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് കൂടെ പറഞ്ഞത് മറയുന്നു, ഗുരുവിന്റെ ദൃഷ്ടിയിലാണ് മറഞ്ഞത്. അപ്പൊ അദ്വൈതികൾ പൊതുവെ പറയുന്നതാണ് സമാധി ശീലിക്കുന്ന ആളിന്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം മറഞ്ഞു. അതേ ഗുരു സമാധി ഇരിക്കുമ്പോൾ ശിഷ്യൻ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ ശിഷ്യൻ ഇതെല്ലാം കാണും, ഗുരു ഉൾപ്പെടെ പ്രപഞ്ചത്തെ കാണും. അപ്പം മറയുന്നു എന്നേ പറയാൻ പറ്റും. എല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ, പ്രപഞ്ചം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കാണും, അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം, ആ ജ്ഞാനവും മറഞ്ഞു പോകുന്നു. അതാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ആദ്യം അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നത് അങ്ങനെ ധ്യാനിക്കുന്നവർക്കാണ്. അത് ആർക്കാണ് ഉണ്ടാകുന്നത്? അത് അഹം ബ്രഹ്മാസ്മി എന്ന് ഒരാൾ ധ്യാനിക്കുന്നവർക്കാണ് ഉണ്ടാകുന്നത്. ഒരാളിങ്ങനെ ഇരുന്നുകൊണ്ട് അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി ധ്യാനിച്ച അപ്പൊ ഇപ്പോ ഒരാള് അഹം ബ്രഹ്മാസ്മി എന്നിപ്പോ ഒരാൾ അറിയുന്നു, ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്നു, നമ്മളെല്ലാം അറിയുന്നു. ശാസ്ത്രങ്ങളിൽ നിന്നും ഗുരു പറയുന്നതൊക്കെ കേട്ട് ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്നു. ഇനി എന്നിട്ട് അയാൾ ധ്യാനിക്കുന്നു ഞാൻ ബ്രഹ്മമാണ്. അത് കഴിഞ്ഞൊരു ജ്ഞാനം ഉണ്ടാവും. അപ്പൊ ഇപ്പോ ഉള്ള അറിവും പിന്നെ ഉണ്ടാവുന്ന അറിവും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പോഴും അറിവുണ്ടെങ്കിൽ ധ്യാനിക്കാൻ പറ്റും. ഞാൻ ബ്രഹ്മമാണ് എന്ന് അറിഞ്ഞാല് അവരൊക്കെ ധ്യാനിക്കാൻ പറ്റും. അങ്ങനെ ധ്യാനിക്കണമെന്ന് ഞാൻ ബ്രഹ്മമാണ് ബ്രഹ്മൻ. അപ്പൊ സമാധി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണെന്നുള്ള അറിവാണെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പോഴും ഉണ്ടല്ലോ, ഉണ്ടായിട്ടില്ല, ധ്യാനിക്കുന്നു, എന്താ വ്യത്യാസം? അതായത് ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ്, ഒരാള് ധ്യാനിക്കുന്ന, ധ്യാനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ നടക്കുകയാണ്, ഒരു മാനസിക പരിശീലനം. അപ്പോ അയാള് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എന്റെ അർത്ഥം ഞാൻ ബ്രഹ്മമാണെന്നാണ്. പക്ഷെ അത് പരോക്ഷം ജ്ഞാനം എന്ന് പറയും, സമാധി പ്രക്രിയ. പിന്നെ എന്താ പറയുക, അത് പരോക്ഷമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണോ, ഞാനിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്ക എനിക്കറിയാമെന്ന് പറയുന്നു. ഞാൻ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്ക അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലായാലേ എന്ത് അറിയാൻ പറ്റും? അതിനെക്കുറിച്ചുള്ള അപരോക്ഷം ഞാനും ഉണ്ടാവത്തില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് അമേരിക്ക അറിയാമെന്ന് പറഞ്ഞു, അതിനാണ് പരോക്ഷം ഞാനും എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ മനസ്സിലാക്കാം. എന്റെ ഉള്ളില് സുഖമോ ദുഃഖമോ ഒക്കെ ഉണ്ട്, ഞാൻ അറിയുന്നു. നല്ല സുഖം, നല്ല ദുഃഖം, ഇതിന്റെ സുഖത്തിന്റെ അപരോക്ഷം ഞാനാണ്. അതേസമയം എന്റെ മുമ്പിലിരിക്കുന്ന ആളിന്റെ ഉള്ളിലുണ്ട് സുഖവും ദുഃഖമല്ല. ആ സുഖ ദുഃഖങ്ങളെയൊക്കെ ഞാനിപ്പോ അറിയുന്നു, എങ്ങനെ ഊഹിക്കുന്നു, അല്ലെങ്കിൽ ആള് പറയുന്നു എനിക്ക് വലിയ ദുഃഖമുണ്ടെന്ന് എന്നോട് പറയുന്നു. പക്ഷെ അത് വേറൊരാളുടെ ഉള്ളിലുള്ള ദുഃഖമാണ്. മറ്റൊരാളുടെ ഉള്ളിലിരിക്കുന്ന ദുഃഖത്തെ ഞാൻ അറിയുന്നതാണ് എന്റെ പരോക്ഷം ഞാൻ, അയാളുടെ അപരോക്ഷം ഞാൻ. അപ്പോൾ ഒരാളുടെ ഉള്ളിൽ കാമം, ക്രോധം, അസൂയ, സുഖം, ദുഃഖം, ആന്തരികമായ ഏതനുഭവം വന്നാലും അത് അയാൾ സ്വയം അറിയുമ്പോൾ അത് അതിൻ്റെയൊക്കെ അപരോക്ഷം ഞാൻ. മറ്റൊരാളത് അയാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പറയാതെ ഊഹിച്ചിട്ടോ ഒക്കെ അറിയുകയാണെങ്കിൽ അത് പരോക്ഷം ഞാൻ. അവരാണ് ഒരാൾ അഹം ബ്രഹ്മാസ്മി എന്നിങ്ങനെ ധ്യാനിക്കുന്നത്, പരോക്ഷമായി ഞാനാണ്. അങ്ങനെയാണ് സമാധി പ്രക്രിയയിൽ പറയുന്നത്. അങ്ങനെയാണ് സമാധിയെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ എങ്ങനെ പറയുന്നത്? അപ്പൊ ശരിക്കും ഇപ്പൊ ഞാൻ അറിയുന്നില്ല. ഒരാള് പറഞ്ഞെന്നോട് ഞാൻ ബ്രഹ്മമാണെന്ന്, ഒരാള് പറഞ്ഞു പിന്നെ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞ് എന്തിനാ ഇരുന്ന് ധ്യാനിക്കുന്നത്? ബ്രഹ്മം അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞിരുന്ന് ധ്യാനിക്കുന്നു, ഞാൻ ബ്രഹ്മം അല്ലെങ്കിലോ എന്ത് സംഭവിക്കും? അങ്ങനെ ധ്യാനിക്കാൻ ഒക്കത്തില്ല. അപ്പോ ഒരാള് പറഞ്ഞു കേട്ട്, ഗുരു പറഞ്ഞു കേട്ട് ശിഷ്യൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞു, ഗുരുവിന്റെ വാക്കിനെ വിശ്വസിച്ചിട്ട് ധ്യാനിക്കുന്നു. അപ്പൊ ധ്യാനിക്കണമെങ്കിൽ ആദ്യം വിശ്വാസം വേണം. ഗുരു എന്നോട് പറഞ്ഞ് സത്യമാണ്, ഗുരു പറഞ്ഞ് നീ ബ്രഹ്മമാണ്, നീ ധ്യാനിക്കണമെന്ന് ഗുരു പറഞ്ഞു. അപ്പൊ ആ ഗുരുവിന്റെ വാക്കിൽ ശിഷ്യൻ വിശ്വസിക്കും, ഗുരു പറഞ്ഞ സത്യമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നീ എന്ത് ചെയ്യാം? അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ധ്യാനിക്കാം, വേറെ ഒന്നുമില്ല. അഹം ബ്രഹ്മാസ്മി ആ വിശ്വാസം എന്ന് പറയുന്ന ഒരു ഉറപ്പ്, അതിൽ ഗുരുവിന്റെ വാക്കിലുള്ള വിശ്വാസം. അങ്ങനെ ധ്യാനിക്കുമ്പം അയാൾക്ക് അനുഭവമൊന്നുമില്ല, അതിന് അനുഭവം എന്ന് പറയാൻ പറ്റില്ല. അതിന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടറിവ്, അത്രയേ ഉള്ളൂ. അമേരിക്ക ഉണ്ടെന്ന് കേട്ടറിയും പോലെ, ഹിമാലയം ഉണ്ടെന്ന് കേട്ടറിയും പോലെയുള്ള ഒരു അറിവ്. അത് അമേരിക്ക ഉണ്ടെന്നറിയുക, ഹിമാലയം ഉണ്ടെന്നൊക്കെ അറിയുക വേറൊരു വസ്തുവിനെ സംബന്ധിച്ചാണ്. ഇത് തന്നെ കുറിച്ച് തന്നെ താൻ ഇതുവരെ അറിയാത്ത ഒരു കാര്യം ഗുരു പറയാണ്, നീ ബ്രഹ്മമാണ്. അത് താൻ അതാണെന്ന് ഇതുവരെ അറിയത്തില്ല തനിക്ക്. തന്നെ കുറിച്ച് താൻ മനസ്സിലാക്കിയിരിക്കുന്ന എന്താണ്? ഞാനാണ് അല്ലെങ്കിൽ പെണ്ണാണ്. പല രീതിയിൽ അറിയാം, ഞാൻ ബുദ്ധിയുള്ളവനാണ്, ബുദ്ധി ഇല്ലാത്തവനാണ്, പഠിപ്പുള്ളവനാണ്, പഠിപ്പില്ലാത്തവനാണ്, സമ്പത്തുള്ളവനാണ്, ഇല്ലാത്തവനാണ്, ഇങ്ങനെ പലതരത്തിൽ ഓരോരുത്തരും അറിയും. പക്ഷെ ഗുരുവാണോ എന്നിട്ട് പറയുന്നത് എന്താണ്? നീ ബ്രഹ്മമാണോ? ഇത് കേട്ട് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു, ഗുരു പറഞ്ഞ സത്യമാണ്. എന്നിട്ട് അതനുസരിച്ച് അയാൾ പോയി ഏകാന്തം ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന് ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. മനസ്സ് വേറെങ്ങും പോവാതെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചിന്തയാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ. എന്താണ് ഏകാഗ്രമായ മുറിയാതെയുള്ള ചിന്ത, വിട്ടുപോരുത്. ഒരേ കാര്യത്തെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് മനസ്സങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും. ഇപ്പൊ ഇവിടെ ഇരിക്കും, പലയിടത്തും പോകുന്നില്ല. അങ്ങനെയൊന്നും പോകാൻ പാടില്ല. ഇങ്ങനെ ഒരേ കാര്യം അഹം ബ്രഹ്മാസ്മി എന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, വേറെ ഒന്നും ചിന്തിക്കാതെ. ഒരു പാട്ട് കേട്ടാൽ മനസ്സങ്ങോട്ട് പോയാൽ വീണ്ടും തിരിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ബ്രഹ്മമാണെന്ന് ചിന്തിക്കണം. പഴയ കാര്യങ്ങളെ ഓർമ്മയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് വിട്ടിട്ട് വീണ്ടും ഞാൻ ബ്രഹ്മമാണെന്ന് ചിന്തിക്കണം. ഇനി ചെയ്യാനുള്ള ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതും വിടണം, അമ്മിട്ടിട്ട് ചിന്തിക്കണം. മറ്റെന്തെങ്കിലും ഭാവന മനസ്സിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അതും വിടണം. എന്നിട്ട് ഒരൊറ്റ പോക്ക് എന്താണ്? ചിന്ത മാത്രം, അഹം ബ്രഹ്മാസ്മി. ഇതാണ് സമാധി പരിശീലനം എന്ന് പറയുന്നത്. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ എന്തോരും ഇത് പരോക്ഷം ഞാൻ. പിന്നെ ഇതിന്റെ ഒരു നേരിട്ട അറിവ് തന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം? ഞാൻ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാവണം. അതാണ് അപരോക്ഷം ഞാൻ. അതെങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് തിരിക്കുമ്പോൾ അയാൾക്ക് ക്രമേണ പുറമെയുള്ള എല്ലാ വിഷയങ്ങളും വിട്ടുപോകും. തന്റെ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തയും വിട്ടുപോകും. ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള ചിന്തകളെല്ലാം പോകും. മനസ്സിൽ ഒരു തരത്തിലുള്ള സങ്കല്പങ്ങളും ഭാവനകളും വരുന്നു. എന്നിട്ട് സ്വിച്ച് ഇട്ടതുപോലെ എന്തുവരുന്നു? ഒരറിവുള്ളി വരുന്നു, അഹം ബ്രഹ്മാസ്മി. ഇതിനാണ് അപരോക്ഷം ഞാനോ. ഇതാണ് സവികൽപ്പ സമാധി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബോധം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകും. പിന്നെ ശരീരത്തെക്കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ ബോധമേ ഇല്ല. കൊതു അടിച്ചറിയത്തില്ല, ചൂടും തണുപ്പൊന്നും അറിയത്തില്ല, വിശപ്പും ദാഹവും അറിയത്തില്ല. ഒരൊറ്റ ബോധം, അഹം ബ്രഹ്മാസ്മി. അങ്ങനെ അതിൽ തന്നെ അങ്ങനെ ഇരുന്നിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ സവികൽപ്പ സമാധി തന്നെ ഇരുന്നിട്ട് ആ ബോധവും പോകുന്നു, പ്രപഞ്ചബോധവും വരുന്നില്ലെങ്കിൽ അത് നിർവികൽപ്പ സമാധി. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം പോണം. പിന്നെ പ്രപഞ്ചബോധ ശരീരബോധം മറ്റൊരു ചിന്തയും വരാൻ പാടില്ല. എന്തായി? നിർവികൽപ്പ ബോധം. അതിനാണ് ഇവിടെ പറയുന്നത് അറിവ് ഒന്നു മാത്രമുണ്ട്. തന്റെ കാര്യജാലത്തോടും മറകിൽ അത് സവികൽപ്പ സമാധി തന്നെ എല്ലാം മറഞ്ഞു. പ്രപഞ്ചബോധമില്ല, അവിദ്യയില്ല, എന്താണ് ശരീരമില്ല, ഒന്നും. അത് സവികൽപ്പ സമാധി തന്നെ സംഭവിക്കും. പക്ഷെ അവിടെ ഒന്നു മാത്രം മറയത്തില്ല. എന്താണ്? കേൾക്കുന്നില്ല, പറയുന്നു. ഒരു കാര്യം മാത്രം മറയത്തില്ല. എന്താണ്? ഒന്നും കേട്ടില്ല ഇത്. ആ, ഞാൻ ബ്രഹ്മം എന്നുള്ള ആ ബോധം, ആ ബോധം മാത്രം മറയുന്നില്ല. അങ്ങനെ ആ ബോധത്തിൽ തന്നെ ഇരുന്നിട്ട് ആ ബോധവും നശിച്ചു. എന്തുകൊണ്ടാണ്? തിരി തീർന്നു കഴിഞ്ഞാൽ വളക്ക് കെട്ടുപോകുന്നതുപോലെ ഈ ബോധത്തിനും കാരണമായിരുന്ന അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ ഈ ബോധവും നശിച്ചു. അതാണ് എന്റെ യുക്തി പറയുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ബോധത്തിനും എന്താണോ കാരണമായിരിക്കുന്നത്, എന്താണ്? അവിദ്യ എന്താണ്? ആ വിദ്യ എന്ത് ചെയ്യുന്നു? നിശ്ചു അല്ല, ഇത്തിരി നിശ്ചു എന്ന് എന്തുകൊണ്ട് അങ്ങനെ ഇത്തിരി നിശ്ചു? തിരി നശിക്കുന്ന എന്തുകൊണ്ടാ? തീ കത്തിക്കൊണ്ടിരിക്കുമ്പോ ഇന്ധനം ഇല്ലാതെ തിരി നശിക്കും. തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യും? തീ കത്തിച്ചാണ് തിരി ഇല്ലാതാക്കുന്നത്. അല്ല, തിരിയില്ലാതാകുന്ന തിരിയില്ലാതെ തല തിരിഞ്ഞു നടത്താനും പറയുന്നു. നേരെ എന്താ ചിന്തിക്ക? തിരി എങ്ങനെ ഇല്ലാതാകുന്നു? തിരിയില്ലാതെ കത്തുന്ന തീയാണ് തിരിയില്ലാതാക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ബോധമാണ് അവിടുത്തെ തീ. അതുകൊണ്ട് കത്തിപ്പോകുന്ന തിരിയാണ് അവിദ്യ. അപ്പോ തീ കൊണ്ട് ആ തിരി കത്തിപ്പോയ അവിദ്യ എന്നാ കത്തിപ്പോയാ പിന്നെ തീയുമില്ല തിരിയുമില്ല, രണ്ടുമില്ല. ഈ ഉദാഹരണം വെച്ച് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. വിളക്ക് തിരിയിടുന്നതും കത്തിക്കുന്നതും ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഈ ഉദാഹരണം പറയുന്നത്. മനുഷ്യൻ ഇതൊക്കെ കണ്ടുപിടിച്ച തീ കൊണ്ട് തിരി തീർന്നു പോയാൽ പിന്നെ തീ കെട്ടുപോകും. തിരിയില്ലെങ്കിൽ പിന്നെ തീയില്ല, പിന്നെ വിളക്ക് മാത്രം അവിടെ ഇരിക്കും, നിലവിളക്ക്. പിന്നെ അതുപോലെ ഇവിടെ എന്ത് മാത്രം ശേഷിക്കും? അറിവ്, ആത്മാവ്, അത് മാത്രം ശേഷിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇത് യോജിക്കുന്ന സമാധി പ്രക്രിയയ്ക്ക് ഇത് യോജിക്കും. അത് മനസ്സിലാവുന്നുണ്ടോ? പറയുന്നു മനസ്സിലാവും. ശീലമൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല, ആദ്യം പറയുന്ന മനസ്സിലാവും. സമാധി വളരെ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞു. ശീലിക്കുന്നത് ശീലിച്ചാല നടക്കുമെങ്കിൽ നല്ലതാ. യോഗികൾ പറയുന്ന സമ്പ്രജ്ഞാത സമിതിയാണ് സമാധിയാണ് ഇവിടെ സവികൽപ്പ സമാധി. യോഗികൾ പറയുന്ന അസംപ്രജ്ഞാത സമാധിയാണ് ഇവിടെ നിർവികൽപ്പ സമാധി. അതിൽ വ്യത്യാസമുണ്ട്. യോഗി പറയുന്നത് അസംപ്രജ്ഞാത സമാധിയില് എന്താണ് അവിടെ പ്രകൃതി നശിക്കില്ലെന്നാണ് അസംപ്രജ്ഞാത സമാധി. അദ്വൈതി പറയുന്ന പ്രകൃതി നശിച്ചു പോകുന്നതാണ്, അവിദ്യ നശിച്ചു പോകുന്നു, പിന്നെ ഇല്ല. അപ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം പൂർത്തിയാവും. പിന്നെ ഈ ധ്യാനിച്ചുകൊണ്ടിരുന്ന ആള് അറിവൊന്നു മാത്രമുണ്ടെന്ന് തുടങ്ങിയ ധ്യാനിച്ചുകൊണ്ടിരുന്ന ആള് അത് ശരീരമല്ല, മനസ്സല്ല, ധ്യാനമല്ല, സമാധിയല്ല, ഒന്നുമല്ല. ആളെന്ത് ചെയ്യുന്നു? പറഞ്ഞാൽ നാം അറിവാകുന്നു എന്ന് പറഞ്ഞാൽ കേവലം അറിവായിട്ടിരിക്കുന്നു. അത് പിന്നെ എങ്ങനെയാണ് ഏതാണെന്നൊന്നും വിശദീകരിക്കാൻ പറ്റില്ല. ഇന്നതെല്ലാം പോയി ശേഷിക്കുന്നതെന്നേ പറയാൻ പറ്റും. ജ്ഞാനം പോയി, അതിന് കാരണമായ അവിദ്യ പോയി, അവിദ്യയുടെ കാര്യമായ പ്രപഞ്ചം പോയി, എല്ലാം പോയി, പിന്നെ ശേഷിക്കുന്ന ആര്? അതാണ് ഗുരു പറയുന്നത്, നാം അറിവാകുന്നു. ഇതെല്ലാം ഇല്ലാതെ പോയാലും ഈ പറഞ്ഞത് ആ സമാധിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അറിവായ ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവിടെ പിന്നെ ജനനവും മരണവും രോഗവും ഭയവും ദാരിദ്ര്യവും ഒന്നും അങ്ങനെ വരുമൊന്നും വരത്തില്ല, കേവലം അറിവാണ്. അപ്പൊ സമാധി എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്താണ് അതെങ്ങനെ സാധിക്കും, ഇങ്ങനെയൊന്ന് ചിന്തിച്ച് ആശയക്കുഴപ്പത്തിൽപ്പെടേണ്ട ഒരു കാര്യമില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയി ഇതെന്ന് ചിന്തിക്കാൻ പറ്റുമോ, ഇത്രയേ ഉള്ളൂ സമാധി ചെയ്യാൻ, വേറെ ഒന്നും. അത് തന്നെ ചിന്തിക്കണം, വേറെ ഒന്നും ചിന്തിക്കരുത് എന്നുള്ള ഒരു നിർബന്ധമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു പണ്ടൊരു വൈദ്യന് ഒരാൾക്ക് ഒരു മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുന്ന് കഴിക്കണം, പക്ഷെ ഒരൊറ്റ നിബന്ധനയുള്ളൂ, എന്താണ്, ഈ മരുന്ന് കഴിക്കുമ്പോൾ കുരങ്ങനെ കൂടി ചിന്തിക്കരുത് എന്നാ അസുഖം മാറും എന്ന് പറഞ്ഞു. കുരങ്ങനെ കുറിച്ച് ചിന്തിച്ചാൽ അസുഖം മാറും, ഈ വിലപിടിപ്പുള്ള മരുന്നാണ് കാരണം ശരി. ഏറ്റവും വലിയ വില കൊടുത്ത് വൈദ്യം ചെന്ന് മരുന്ന് വാങ്ങി മരുന്ന് കൊണ്ടുപോയി അഹം ബ്രഹ്മാസ്മി എന്ന് ചിന്തിക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല, മനസ്സിലായോ? ഈയോടെ വില പിടിച്ച മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ പോയി ഇരുന്നിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങും, അയാൾ ചിന്തിച്ചു വൈദ്യരെന്തോ അവസാനമെന്ന് പറഞ്ഞല്ലോ, അതെന്തായാലും കുരങ്ങൻ ഓ ഇനിയിപ്പോ ഇത് കഴിച്ചിട്ടും പ്രയോജനമൊന്നും. വൈദ്യരെന്താ അങ്ങനെ പറഞ്ഞുവിട്ടത്? പറഞ്ഞുവിട്ടത് ഈ മരുന്ന് കഴിച്ച അസുഖം മാറിന് വൈദ്യനെ കുറ്റം പറയരുത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് ധ്യാനിച്ചിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് സമാധി ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു എന്നവരെ കുറ്റം പറയരുത്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ആ സമയത്ത് നിങ്ങൾ വേറെ കാര്യങ്ങൾ ചിന്തിക്കുക, നമ്മളോട് പറഞ്ഞില്ലേ വേറെ ഒരു കാര്യം ചിന്തിക്കരുത്, ഒരു കാര്യമേ ചിന്തിക്കാവൂ. എന്താണ്? അഹം ബ്രഹ്മാസ്മി, വേറെ ഒന്നും ചിന്തിക്കരുതെന്ന്. ആ സമയത്ത് വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ പോയാൽ സമാധിയില്ല. ഇത് പറഞ്ഞിരുന്നോണ്ട് കുഴപ്പമല്ല, വേറെ ഒന്നും ചിന്തിക്കാതിരുന്ന അഹം ബ്രഹ്മാസ്മി എന്നൊരാൾ ഇത്രയേ ഉള്ളൂ. അയാൾക്ക് ചിന്തിക്കാമെങ്കിൽ ജപിക്കുകയൊന്നും വേണ്ട, ചിന്തിച്ചാൽ മാത്രമാണ്. വേണമെങ്കിൽ ജപിക്കുകയും ചെയ്യാം, ചിന്തയും വേണം ജപവും വേണം. ജപവുമില്ല വെറുതെ ചിന്തിച്ചാൽ മതി, പറയേണ്ട കാര്യമില്ല. കണ്ണാടി വെച്ച് അതിൽ നോക്കണ്ട, വിളക്ക് വെച്ച് അതിൽ നോക്കണ്ട, വെഴുകീരു കൊളുത്തി വെച്ച് അതിൽ നോക്കണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. എവിടെയെങ്കിലും ഇരുന്നോ കിടന്നോ എന്ത് ചെയ്യണം, ഞാൻ ബ്രഹ്മമാണ് അഹം ബ്രഹ്മാസ്മി. സംസ്കൃതത്തിൽ തന്നെ വേണമെന്നില്ല, മലയാളത്തിലായാലും ഏത് ഭാഷയിലായാലും ശരി, ഞാൻ ബ്രഹ്മമാണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ നിർബന്ധമേണ്ടത്, എന്താണ്? ഇതാണ്, വേറൊന്നും ചിന്തിക്കരുത്, ഉണർന്നിരിക്കുക എന്നുള്ള. അങ്ങനെ വേറൊന്നും ചിന്തിക്കാതെ ബ്രഹ്മാസ്മിന് ചിന്തിച്ചോട്ടിരുന്നാ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? സമാധി സംഭവിക്കും, സകല്പ സമാധി. അതിൽ തന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എവിടെ പോകും? നിർവിൽപ്പ സമാധി പോകും. നിർവിൽപ്പ സമാധി പോയി കഴിഞ്ഞാൽ അയാൾ ജീവൻ മുക്തനായി. സകല്പ സമാധി തന്നെ മുക്തി വരും, എന്നാലും നിർവിൽപ്പ സമാധി പോയാൽ ഉറപ്പിച്ച് അറിവൊന്ന് മാത്രം, അതാണ് ഈ പദ്ധതി പറയുന്നത്. അതാണ് ഞാൻ ബ്രഹ്മത്തെ അറിയുന്നത്, ബ്രഹ്മത്തെ കുറിച്ച് അറിയുന്നതാണ്. ഞാൻ ബ്രഹ്മമാണെന്ന് ധ്യാനിച്ചാൽ ഞാൻ ബ്രഹ്മമാണെന്ന് അറിവുണ്ടാവും. അതല്ലേ പറഞ്ഞത് സവികല്പ സമാധി എന്ന്? ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്നതാണ് സവികല്പ സമാധി. പിന്നെ വേറെന്താ അറിയുന്നു? ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്നതാണ് സവികല്പ സമാധി. അവിടെയാണ് ബ്രഹ്മത്തെ കുറിച്ച് അറിയുന്നത്. അത് അറിഞ്ഞോളും, കൊള്ളാം. നിങ്ങളെ വിളക്ക് മുമ്പിൽ കൊളുത്തി വെച്ചിട്ട് ആ അതൊക്കെ ഇങ്ങനെ ഇതിന്റെ തന്നെ ഒരു വഴിയാണ്. ഇതൊക്കെ തന്നെ അതിന്റെ ഒരു വഴിയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി. വടക്കേ ഇന്ത്യയില് സന്യാസ ദീക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് എഴുതി കൊടുക്കുന്നു ഹംസ ഗായത്രി എന്ന് പറയും, എഴുതി കൊടുക്കുന്നതാണ്. അത് അത് സാധാരണ എല്ലാവരും ചൊല്ലും, പക്ഷെ ചൊല്ലുന്നത് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടെന്ന് ചൊല്ലാൻ സമാധി വരും. അത് തന്നെ ബ്രഹ്മാസ്മി ആണ്, അതിനും പറയുന്ന മൊത്തം ബ്രഹ്മാസ്മി എന്നാണ്. അങ്ങനെ ചിന്തിച്ചാലും മതി. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് തന്നെ ബോധം ഉണ്ടാവും. നിങ്ങളൊരു വിളക്ക് മുമ്പ് വെച്ചിട്ട് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിളക്കിനെ കാണും. അതില് പിന്നെ കൂടുതൽ പഠിക്കാനൊന്നുമില്ല. കണ്ണ് തുറന്ന വിളക്ക് കണ്ടിരിക്കും. വിളക്കിനെ കുറിച്ച് എന്നുവെച്ചാൽ വെളിച്ചോ, അതിന് കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. അതിൽ അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്തോരും ബ്രഹ്മത്തെ കണ്ടിരിക്കും. അതിന് ബ്രഹ്മത്തിന്റെ ലക്ഷണമോ ഇതോ അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കണ്ണു തുറന്നാൽ എന്ത് ചെയ്യും? സൂര്യന്റെ നേരെ നിന്ന് കണ്ണു തുറന്ന ആരെ കാണും? സൂര്യനെ കാണും, ട്യൂബിനെ കാണും. അതിന് സൂര്യനെ കുറിച്ച് പഠിക്കണം. അതുകൊണ്ട് അത് പിന്നെ അതിന്റെ ലക്ഷണമോ പ്രമാണമോ ഒന്നും പഠിക്കണ്ട. ഉപാസനയിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ തത്വചിന്തയിലാണ് അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. ലക്ഷണവും പ്രമാണവും മറ്റു കാര്യങ്ങളും നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. Thank you.